പാർത്തും ആയില്ലപ്പൻ മണി വീണ കുഞ്ഞോ. ഒഴുകി വരികയോ കുളിരല ഇളകി ഒഴുകി വരികയോ കളമാടി നിറവായി നിറമഞ്ചായി കളമാടി നിറവായി നിറമഞ്ചായി മേലേ മാണിക്യ കല്ലൊളി ചാർത്തും ആയില്ലപ്പൻ മണി വീണ കുഞ്ഞോ. ചേകവർ അംഗത്തിൽ ചിങ്കങ്ങൾ നാടിനായി നേടിയില്ലേ കോടി വീര്യം. ജീവമന്ത്രം തായാട്ടുകുട്ടനെ താരാട്ടന്റെ മേലേ മാണിക്യക്കല്ലൊളി ചാർത്തും ആയില്ലപ്പൻ മണി വീണ കുഞ്ഞോ. ാലേ ചേകവനാവുള്ളു പത്തി വിടർത്താലേ സർപ്പമാവൂ. അംഗം പിടിച്ചാലേ ചേകവനാവുള്ളു പത്തി വിടർത്താലേ സർപ്പമാവൂ. അംഗത്തട്ടേറേണ്ടത് അന്യനു വേണ്ടി താനാദ്യമായി കൈ ഭാഗ്യമല്ലേ. ഏകോരുവാളും മേ ചോറും കൂറും മേലേ മാണിക്യക്കല്ലൊളി ചാർത്തും ആയില്ലപ്പൻ മണി വീണ കുഞ്ഞോ. കുളിരലയിളകി ഒഴുകി വരികയോ കളമാടി നിറവായി നിറമഞ്ചായി കളമാടി ഇറവായി ഇറമഞ്ചായി മേലേ.